കാരാന്ത സ്ത്രീലിംഗ ശബ്ദം അതിന് വരുന്ന വിശേഷതകൾ പ്രഥമാദ്വിതനത്തിലെ സൂത്ര വരുന്നത് രമേ എന്ന് പറയും. പിന്നെ വ്യത്യാസം വരുന്നത് സമ്പുദ്ധിയില് സമ്പദ്ജ ഏകാരമെന്ന് സുലോഭിക്കുന്നു ഹേ രമേ. പിന്നെ തൃതീയാഗവനത്തില് ആംഗ്യോസിചാപ്പയകാരസ്യദ്രമയ. പിന്നെ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമിയിലെല്ലാം യാട്ടാപ്പ. ഷഷ്ടി ഭവനത്തിൽ നൊട്ട്. പിന്നെ വരുന്നത് സർവനാമശബ്ദമാണ്. അത് സർവശബ്ദം നമ്മൾ പഠിച്ചതാണ്. സർവനാമസഞ്ജ വിധിക്കുന്ന സൂത്രം സർവാദീനി സർവനാമാനി. അതെല്ലാം അറിയാവുന്നവർക്ക് ഇന്ന് പറയുന്നത് നിസാരമാണ്, നിസാരമായി മനസ്സിലാക്കുക. പഴയ പുല്ലിംഗ സർവനാമ ശബ്ദം അറിയാവുന്നവർക്ക്, അറിയാത്തവർക്ക് പ്രയാസമായി തോന്നും. അതിന് ഞാൻ ഉത്തരവാദിയല്ല, അതിൻ്റെ ഉത്തരവാദിത്വമല്ല, സ്വയം വായിച്ചോളുക. അതറിയാവുന്നവർക്ക് സംഗതി എളുപ്പമാവും. ആവശ്യമില്ലാതെ മറ്റാരുടെയും ഉത്തരവാദിത്വങ്ങൾ ഞാൻ ഏറ്റെടുക്കത്തില്ല, നമ്മളൊരു പണിയേയില്ല. അപ്പോൾ അറിയില്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങളെല്ലാം സ്വയം അനുഭവിക്കുക, അല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. എന്ന് പറഞ്ഞാൽ സർവാശബ്ദം, സർവ ആകാരാന്ത സർവാശബ്ദമാണ്. അവിടെ ഏതുവരെ മാറ്റങ്ങളൊന്നുമില്ല രമാശബ്ദത്തിൽ നിന്നും. തൃതിയിൽ മാറ്റമുണ്ടോ? ചതുർത്ഥി ഇനി എനിക്ക് പറയേണ്ടി വരും. പെണ്ണുങ്ങൾ പറയും പോലെ നിങ്ങൾ പറയണമെന്ന്. ആണുങ്ങൾക്ക് നാണക്കേടാണ്. എങ്ങനെ? അതായത് രമാശബ്ദത്തിൽ നിന്നുള്ള വ്യത്യാസം എവിടെ മുതൽ തുടങ്ങുന്നു? ചതുർത്ഥിയിൽ അവിടെ സൂത്രം ഏതാ വരുന്നത്? സർവനാമന സ്യാഡ് ഹ്രസ്വശ്ച. അതുകൊണ്ട് ഇവിടെ രമാശബ്ദത്തിന്റെ ചതുർത്ഥി ഏകദനത്തിൽ എങ്ങനെയായിരുന്നു രൂപം? രമായി. അവിടെ ഏത് സൂത്രം വന്നത്? യാട്ടപ്പ. ഇവിടെ എങ്ങനെ വരും? സർവസ്യൈ. ആ വ്യത്യാസം രമായി സർവസ്യൈ. അവിടെ വ്യത്യാസം വന്നത് സർവ എന്ന് പറയുന്നത് ഹ്രസ്വമായി, മറ്റടുത്ത് രമായി ദീർഘം തന്നെ. അവിടെ എയ് വന്നതിന്റെ സ്ഥാനത്തൂടെ എന്ത് വന്നു? സ്യൈ, സകാരം കൂടെ വന്നു. ആ വ്യത്യാസങ്ങൾ ഓർത്ത് വെച്ചാൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതൊക്കെ ചിലപ്പോൾ ഞാനും മറന്നു പോകും, മറക്കുന്നത് ആരുടെയും കുറ്റമല്ല, പക്ഷെ അറിഞ്ഞിരിക്കണം. സർവസ്യൈ രമാശബ്ദത്തിന്റെ പഞ്ചമിയാഗമനത്തില് രമായാഹ. ഇവിടെ എന്ത് വരും വ്യത്യാസം? അവിടെ രമാ ദീർഘമുണ്ട്. ഇവിടെ സർവാസ്യാഹ എന്നല്ല, സർവസ്യാഹ. ഷഷ്ടി ഏകവനത്തില് സർവസ്യാഹ. ഷഷ്ടി ബഹുവനത്തില് ഷഷ്ടി ബഹുവനത്തിൽ രമാണാം. അവിടെ ഹ്രസ്വനദ്യാപോ നട്ടു വന്നു. ഇവിടെയാണെങ്കിലോ ഇവിടെ എന്താ വന്നത്? ആമി സർവനാമന സുട്ട് സർവാസാം. ഷഷ്ടി സപ്തമി ഏകവനത്തിൽ രമ യാം. പിന്നെ ഇവിടെയാണെങ്കിൽ സർവസ്യാം. രണ്ടിടത്തും പൊതുവായി വന്ന സൂത്രം ഏതാണ്? നേരാം നദ്യാം നേഭ്യാം വന്ന്. വിശേഷിച്ച് വരുന്ന എന്താണ്? രമാശബ്ദത്തില് യാടഭ, സർവാശബ്ദത്തില് സർവനാമന സഡ്രസ്. ഇതാണ് വ്യത്യാസം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സർവനാമ ശബ്ദങ്ങളെല്ലാം പുതുതായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പഴയ സർവനാമ ശബ്ദങ്ങൾ ശ്രദ്ധിച്ചതുപോലെ തന്നെ ശ്രദ്ധിക്കണം ഈ സൂത്രങ്ങൾ ഉപയോഗിച്ച്. അതായത് വിശ്വാശബ്ദം കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അപ്പൊ എങ്ങനെയാണ് വിശ്വാശബ്ദത്തിന്റെ രൂപം? വിശ്വാ വിശ്വേ വിശ്വാഹ ഹേ വിശ്വേ ഹേ വിശ്വേ ഹേ വിശ്വാഹ വിശ്വാം വിശ്വേ വിശ്വാഹ വിശ്വയാ വിശ്വാഭ്യാം വിശ്വാഭി വിശ്വായി എന്നാണോ? വിശ്വസ്യൈ. അവിടെ തെറ്റിപ്പോവും, ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോവും. കാരണം ഇത് സർവനാമസഞ്ജയുണ്ട്, അപ്പൊ രമാശബ്ദം പോലെ അല്ല. അപ്പൊ വിശ്വസ്യൈ വിശ്വാഭ്യാം വിശ്വാഭ്യ പിന്നെ വിശ്വസ്യാഹ വിശ്വാഭ്യാം വിശ്വാഭ്യ പറഞ്ഞു വിശ്വാസം വിശ്വാസോ. അടുത്തു വരുന്ന ശബ്ദമാണ് ഉപശബ്ദം. ഉപശബ്ദം എന്ന് പറയുന്നത് സ്ത്രീലിംഗത്തിൽ ഉഭാന്നാവും. വിശ്വവിശ്വാന്നായതുപോലെ ഉഭാന്നാവും. ഉപശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? നിത്യം ദിവനാന്തം. അപ്പോൾ ഉഭാശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെ വരും? ഉഭേ ഉഭേ ഉപാഭ്യാം ഉപാഭ്യാം ഉപാഭ്യാം ഉഭയോഹോ ഉഭയോഹോ. ഇവിടെ എന്താണ്? സർവനാമകാര്യം സർവനാമസപ്ന ഇവിടെ കിട്ടി. അതുകൊണ്ട് വിശേഷിച്ച് വന്ന സർവനാമകാര്യം ഏതാണ്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. അത് പറയാനെന്താ ആലോചിക്കുന്നു? പുല്ലിംഗത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും വന്നോ? ഇല്ല, ഇവിടെ ഒന്നും വരത്തില്ല. കാരണം അത് ശ്രദ്ധിക്കണം. സർവനാമസപ്ന കൊണ്ട് വിശേഷം സംഭവിക്കുന്നതുകൊണ്ടാണ് ആദ്യം ചോദിച്ചത്. എവിടെ മൂല സംഭവിക്കുന്നത്? ചതുർത്ഥി. അത് ചതുർത്ഥി തന്നെ എന്താണ്? ഏകവചനം, പഞ്ചമി, ഷഷ്ടി, ഏകവചനം. അവിടെയൊക്കെ വരത്തുള്ളൂ, നേരെ വരത്തില്ല. അപ്പൊ ഉപാശബ്ദം കഴിഞ്ഞു. പിന്നെ ഏതാണ് വരുന്നത്? സർവ വിശ്വ ഉപ ഉഭയ. ഉഭയ ശബ്ദത്തിന്റെ പ്രത്യേകത അത് ഉഭയാന്ന് വരത്തില്ല, ഉഭയീന്ന് വരും. ഈ ബന്ധമാണ് സ്ത്രീലിംഗത്തിൽ ഉഭയീന്ന് വരുന്നതുകൊണ്ട് നമുക്കിപ്പോൾ അത് ഈകാരം എന്താ നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം അതങ്ങ് വിട്ടയ്ക്കുക. ഈകാരം ഒന്നും പഠിച്ചത് ചെയ്യാൻ പറ്റും. പിന്നെ സർവ വിശ്വ ഉഭ ഉഭയ ഡതര ഡതമ പ്രത്യേകഗ്രഹണെ തദന്താഗ്രഹയപ്പതമെന്ന് പറഞ്ഞാൽ കതര കഥമ. അപ്പൊ കതര ശബ്ദം എന്ന് പറയുന്നത് എന്തായി മാറും? കതരാന്നാവും. ഡതര എന്ന് പറയുന്നത് ഡതമാന്നാവും. അപ്പൊ കതര ശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? കതര കതരെ കതരെ കതരി കതര കതരാം കതരെ. കുറച്ച് പറയുക, പേടിക്കുന്ന എന്തിനാ? കതരയാ കതിരാഭ്യാം കതിരവി കതിരസ്യൈ കതിരായി എന്നല്ല, എന്തുകൊണ്ട്? സർവനാമസപ്ഞണമുണ്ട്. കതിരസ്യൈ കതിരാഭ്യാം കതിരാഭ്യ കതിരസ്യാഹ കതിരാഭ്യാം കതിരാഭ്യ കതിരസ്യാഹ കതിരയോഹോ കതരാസാം എന്നാണോ കതിരാണാം എന്നാണോ? കതിരാസാം. എന്തുകൊണ്ട്? ആമി സർവനാമന സൊട്ട് കതിരാസ് കതിരാസാം കതിരസ്യാം കതിരയോഹോ കതരാസു. ഇവിടെ ബഹുവിനെ ശല്യത്ത് വരുന്നില്ല, എന്തുകൊണ്ടാണ്? അദന്തമല്ല. കതരാസു കഥമ ശബ്ദം അതുപോലെ കഥമ കഥമേ കഥമസ്യൈ ഇവിടെ പറഞ്ഞു എന്താണ്? സർവ വിശ്വ ഉഭ ഉഭയ ഡതര ഡതമ പിന്നെ ഏതാണ്? അന്യ. അന്യശബ്ദത്തിന്റെ അതിന് സർവാദി ഗണത്തിൽപ്പെടുന്നു. സർവനാമസജ്ഞയുണ്ട്, സ്ത്രീലിംഗത്തെ എന്തായി മാറും? അന്യ. സർവനാമസജ്ഞ ഉള്ളതുകൊണ്ട് രൂപങ്ങൾ എങ്ങനെ വരും? അന്യ. എല്ലാത്തിനും സ്ത്രീലിംഗമാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഇത് അകാരാന്തമായതുകൊണ്ട് ആ ബന്ധമാക്കും എല്ലാം. അതിൽ വ്യത്യാസമൊന്നും ഒരു സ്ഥലത്ത് മാത്രം എവിടെയാണ്? ഉഭയശബ്ദം മാത്രം അത് ഈ കാരാന്തമായി. അന്യ പിന്നെ ഏതാണ്? അന്യതര. അന്യതര ശബ്ദം ടാബന്ധമാകുമ്പോൾ അങ്ങനെ വരും. അന്യതര രൂപങ്ങൾ അടുത്തു വരുന്ന ഏതാണ്? അന്യ അന്യതര ഇത്തര. ആ എങ്ങനെ അതിന്റെ രൂപങ്ങൾ? ഇത് പറഞ്ഞാൽ തെറ്റിപ്പോകുമെന്ന് വിചാരിച്ച് ചിലര് പതുക്കെ പറയുന്നുണ്ട് പുറത്ത് കേൾക്കാതെ. അതിന്റെ ആവശ്യമില്ല, തെറ്റിയാലേ തിരുത്താൻ പറ്റും. എനിക്ക് തെറ്റുന്നില്ലേ? തെറ്റുവരുന്നോണ്ട് തെറ്റുവരുമെന്ന് വിചാരിച്ച് പറയണ്ട, ഉറച്ചു തന്നെ പറയണം. തെറ്റു വന്നാൽ തിരുത്തണം, അത്ര തന്നെ. അറിയില്ല, അറിയില്ലെങ്കിൽ തെറ്റുവരും. അപ്പോ നിങ്ങൾ ഉറച്ച് പറയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ തെറ്റുപറ്റാത്ത മാന്യന്മാരാണെന്നൊന്നും ഞാൻ ആരെ കുറിച്ചും ധരിക്കത്തില്ല. അങ്ങനെ എന്തായാലും വിചാരിക്കണ്ട. തെറ്റുപറ്റുന്നെങ്കിൽ തിരുത്തുക, അത്ര. അല്ലാതെ തെറ്റുപറ്റാതിരിക്കുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമാണ്. അടുത്തേതാണ് ഇതര. ത്വത്തെന്ന് പറയുന്ന ഹലന്തമാണ്, ഇവിടെ വരത്തില്ല. ത്വ അത് വരും. അപ്പൊ എങ്ങനെ വരും? ത്വാന്ന് വരും. ത്വാ സപ്തമി ഏകവചനത്തില് ത്വസ്യാം ത്വയോഃ ത്വാസു എന്ന് വരും. ത്വാസാം എന്ന് വന്നു. ത്വേഷാം എന്ന് എവിടെയാ വരുന്നത്? പുല്ലിംഗത്തിൽ. എന്തുകൊണ്ട്? ആ വരുന്നുണ്ട്, വ്യത്യാസം വരും. അടുത്ത് നേമ. അവിടെ എന്ത് പറഞ്ഞു? നേമ ഇതി അർദ്ധേ. നേമ ശബ്ദത്തിന് അർദ്ധ അർത്ഥത്തിൽ എന്തുവരും? സർവനാമസജ്ഞയുണ്ട്. അപ്പൊ നേമ പക്ഷെ നിയമശബ്ദത്തിന് ഒരു സൂത്രം പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്? പ്രഥമ ചരമ തയ അൽപ അർദ്ധ കതിപയ നിയമാശ. പക്ഷെ ആ സൂത്രം പ്രവർത്തിക്കുന്നുണ്ട്. സർവനാമത്തെ പ്രവർത്തിച്ചാലും ഇവിടെ രൂപവ്യത്യാസമൊന്നും വരത്തില്ല. എന്തുകൊണ്ടാണ് വരാത്തത്? അത് പ്രഥമാ ബഹുവചനത്തിൽ എന്താ ചെയ്യുന്ന ആ സൂത്രം? സർവനാമ സർവാദീനി സർവനാമാനി എന്ന സൂത്രപ്രകാരം പ്രാപ്തമായ സർവനാമസജ്ഞയെ ജസ് പരമിരിക്കുമ്പോൾ വികല്പമാക്കുകയാണ്. ഇപ്പൊ സർവ വികല്പമാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സർവനാമകാര്യം വിശേഷിച്ചെന്തെന്ന് വെച്ചാൽ വരും. സർവനാമസജ്ഞ ഇല്ലെങ്കിൽ സർവനാമകാര്യം വരത്തില്ല ജസ്സിൽ. സർവനാമസജ്ഞ ഉണ്ടെങ്കിൽ സർവനാമകാര്യം വരും. സർവനാമസജ്ഞ ഇല്ലെങ്കിൽ സർവനാമകാര്യം വരത്തില്ല. അതാണ് സർവനാമസജ്ഞയെ വികല്പമാക്കിക്കൊണ്ടുള്ള ഗുണം. പുല്ലിംഗത്തില് സംഭവിച്ചു. അവിടെ സർവനാമസജ്ഞ വന്നപ്പോൾ ഏ സൂത്രം പ്രവർത്തിച്ചു? ജസകശി. സർവനാമസജ്ഞ ഇല്ലെങ്കിലോ രാമശബ്ദം പോലെ വരും. ഇവിടെ പ്രഥമാ ബഹുവചനത്തിൽ സർവനാമസജ്ഞ ഉള്ളപ്പോ ഏ സൂത്രം വരും? അകസ്വർണ്ണ ദീർഘ. സർവനാമസജ്ഞ ഇല്ലെങ്കിൽ ഏത് വരും എന്നുവെച്ചാൽ വിശേഷിച്ചൊരു സൂത്രമില്ല. ഉള്ളത് ഏതാണ്? ജസകശി. അത് പ്രഥമാ ബഹുവചനത്തിൽ പ്രവർത്തിക്കത്തില്ല. എന്തുകൊണ്ട്? അദന്തമല്ല. അപ്പോ ആ സൂത്രം കൊണ്ട് ഇവിടെ പ്രയോജനമൊന്നുമില്ല. നിയമ ശബ്ദത്തിന്റെ ആകാരാന്ത സ്ത്രീലിംഗത്തിൽ പ്രഥമാ ബഹുവചനത്തിൽ വിശേഷിച്ച് സർവനാമ കാര്യങ്ങളൊന്നും വരുന്നില്ല. അവിടെ വരേണ്ടത് ജസകശിയാണ്. പക്ഷെ അത് ഹ്രസ്വത്തിനെ വരത്തുള്ളൂ. അതുകൊണ്ട് ആ സൂത്രം കൊണ്ട് ഇവിടെ വിശേഷിച്ച് രൂപമാറ്റം സംഭവിക്കുന്നില്ല. അപ്പോൾ നിയമാഹാന്നി എന്ന് വരും സർവനാമസജ്ഞ ഉള്ളപ്പോൾ. പക്ഷെ ഇതിന് അർത്ഥം എന്നുള്ള അർത്ഥത്തിലെ സർവനാമസജ്ഞയുള്ളൂ, അല്ലെങ്കിൽ സർവനാമസജ്ഞ ഇല്ല. അപ്പൊ നിയമാശബ്ദത്തിന് സർവനാമസജ്ഞ ഇല്ലാതെയും വരും. അപ്പൊ അതിന്റെ രൂപങ്ങൾ എങ്ങനെ വരും? ആ എങ്ങനെ? നിയമ എല്ലാരും ഒരു അഭിപ്രായം പറയുന്നു. നേമാനാം എന്ന് വരുമോ നേമാസാം എന്ന് വരുമോ? നേമാനാം കാരണം ഇത് ആ പഠിച്ച രൂപങ്ങൾ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചൊല്ലിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞ് രൂപങ്ങൾക്കൊരു ഉറപ്പ് വരണം, അതിന് വേണ്ടിയിട്ടാണ് പറയാതെ വായമ്പൂട്ടിയിരുന്നോണ്ട് കാര്യമില്ല. പറയണം, കൂടെ പറഞ്ഞു നോക്കണം. തെറ്റിയാലും സാറ് ഇത് പറഞ്ഞാണോ? പഴയ കാലത്ത് ഇത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? രാമഹ രാമു രാമാഹ ചൊല്ലിയാ പഠിപ്പിക്കുന്നത്, പ്രത്യേകിച്ചും കേരളത്തിൽ. അപ്പോൾ അത് നാക്കിൽ ഉറക്കുക എന്ന് പറയും. അതുകൊണ്ട് പറഞ്ഞു തന്നെ തീരണം. പക്ഷേ ദിവസിദ്ധാന്തോന്നി പഠിച്ചിട്ടാവുമ്പോൾ നമുക്ക് വെറുതെ ഉറപ്പിക്കണ്ട, തെറ്റ് വന്നാലും മനസ്സിലാക്കാം, സംശയരഹിതമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഇന്ന രൂപ ഇന്ന രീതിയിലേ വരൂ, സൂത്രങ്ങൾ അറിയാമെന്നുള്ള ആൾക്ക് പറയാൻ പറ്റും. നേമാസാം എന്ന് വരുമോ നേമാനാം എന്ന് വരുമോ? നേമാസാം എന്ന് എവിടെ വരുന്നു, നേമാനാം എന്ന് എവിടെ വരുന്നു, അത് വ്യക്തമായി ധരിക്കാൻ പറ്റും. പിന്നെ പുസ്തകം എടുത്ത് നോക്കേണ്ട കാര്യമില്ല. അടുത്തു വരുന്ന ഈ ശബ്ദമാണ് നേമ സമ. സമശബ്ദത്തിന് എന്താ പറഞ്ഞത്? അവിടെ സർവനാമത്തെ കുറിച്ച് പറയുമ്പോ സമ സർവപര്യായ സർവപര്യായത്തിലാണെങ്കിൽ എന്തുവരും? സമസജ്ഞ വരും. തുല്യ അർത്ഥത്തിൽ സർവനാമസജ്ഞ ഇല്ല. സമസർവപര്യായ അവിടെ പറഞ്ഞു. അപ്പൊ എങ്ങനെ വരും അതിന്റെ രൂപങ്ങൾ? സമയോ സമാസാം സമയോ സമാസാം അനുസമഹ സർവപര്യായ തുല്യപര്യായസ്തുന്ന, തുല്യപര്യായമാണെങ്കിൽ അതിന് സർവനാമസഞ്ജ ഇല്ല. അപ്പൊ സമ ശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെ വരും? എങ്ങനെ? സമാനാം അങ്ങനെ വരും. അടുത്ത് വരുന്നത് ഗണസൂത്രങ്ങൾ അഷ്ടാധ്യായി വരുന്നതാണ്. പൂർവ പരാപര ദക്ഷിണ ഉത്തരാപര അധിരാണി വ്യവസ്ഥായാം അസജ്ഞായാം സ്വമജ്ഞാതിധനാഖ്യായ അന്തരം വേറിയോഗ ഉപസംയാനയോഹോ. എത്ര ശബ്ദങ്ങളുണ്ട്? 9 ശബ്ദം. 9 ശബ്ദങ്ങളുണ്ട്. പൂർവ പര അപര ദക്ഷിണ അധര ഉത്തര അപരാണി 7. സ്വമജ്ഞാതിധനാഖ്യായ 8. അന്തരം വേറിയോഗ ഉപസംയാനയോഹോ. അങ്ങനെ 9 ശബ്ദങ്ങൾ. അപ്പോൾ ഇതില് അതെല്ലാം സർവനാമസഞ്ജയുണ്ട്. സർവനാമസഞ്ജ വരുമ്പോൾ ഇവിടെ പൂർവശബ്ദം എങ്ങനെയാവും? പൂർവാ. അപ്പൊ അതിന്റെ രൂപങ്ങൾ എങ്ങനെ? ഇവിടെ എല്ലാം ഷഷ്ടി ഭവനത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന പുല്ലിംഗമാണെങ്കിൽ പൂർവേഷാം, സ്ത്രീലിംഗമാണെങ്കിൽ പൂർവാസാം. ഇത് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. ഇവിടെ ഗണസൂത്രം പറയുന്ന എന്താണ്? ജസ് പരമിരിക്കുമ്പോൾ സർവനാമസജ്ഞ വികല്പമാകും എന്നാണ്. പൂർവപരാപര ദക്ഷിണ അധര ഉത്തര അപരാണി വ്യവസ്ഥായാം അസജ്ഞായാം സൂത്രം പറയുന്നു. ജസ്സില് പ്രാപ്തമായ സർവനാമസഞ്ജ വികല്പമാകുന്നതാണ് എന്ന് പറഞ്ഞാൽ, ജസ് വരുമ്പോൾ സർവനാമസഞ്ജ ഉള്ളതും ഇല്ലാത്തതുമായ രണ്ട് രൂപം വരും അല്ലേ. അപ്പൊ ഇവിടെ അങ്ങനെ സർവനാമസജ്ഞ വികല്പമായി വിധിക്കുന്നതുകൊണ്ട് രൂപമാറ്റം എന്താ വരുന്നത്? ഒന്നും വരുന്നില്ല. കാരണം അവിടെ ജസശിയാണ് വരേണ്ടത്, അത് ഹ്രസ്വത്തിനെ വരത്തുള്ളൂ, ഇവിടെ വരില്ല. അപ്പൊ ഇവിടെ ദീർഘം വരും, അതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസം വരത്തില്ല. പിന്നെ പൂർവശബ്ദത്തിന് വ്യത്യാസം എങ്ങനെയാ വരുന്നത്? എങ്ങനെ എങ്ങനെ വികല്പം? അത് അതല്ല, അല്ലാത്ത വ്യത്യാസം ഒന്ന് വരുന്നു എന്നാണ്. പൂർവശബ്ദത്തിന് ജസ്സില് വികല്പമായി സർവനാമസഞ്ജ വന്നാലും രൂപവ്യത്യാസം വരുന്നില്ല. പിന്നെ എന്ത് വ്യത്യാസം വരുമെന്ന് ഞാൻ ചോദിച്ചു. പൂർവാശബ്ദത്തിന് വേറെ എന്ത് വ്യത്യാസം വരുന്നു? നസിംഗ്യോ സ്മാസ്മിനോ എന്ന് പറയുന്നതൊക്കെ സാധാരണ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പൂർവാശബ്ദത്തിന് സർവനാമസഞ്ജ ഇവിടെ വരുന്നു. ഗണസൂത്രം കൊണ്ട് എന്താ പ്രത്യേകത വരുന്നത്? ആ വ്യവസ്ഥായം അസജ്ഞായിൽ മാത്രമേ സർവനാമസജ്ഞയുള്ളൂ. വ്യവസ്ഥയും അസജ്ഞ വ്യവസ്ഥയും അസജ്ഞ അല്ലെങ്കിൽ സർവനാമസജ്ഞ ഇല്ല. സർവനാമസജ്ഞ ഇല്ലെങ്കിൽ പൂർവശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെ വരും? പൂർവ സപ്തമി ഏകവനത്തിൽ പൂർവയോഹോ പൂർവാസു. അതായത് പൂർവാശബ്ദത്തിന് സർവാദിഗണത്തിൽ പെട്ടതുകൊണ്ട് സർവനാമസഞ്ജ വരും. പക്ഷെ അവിടെ ഒരു നിയമം പറഞ്ഞു, വ്യവസ്ഥയിലും അസപ്ഞയിലും മാത്രമേ സർവനാമസജ്ഞ ഉള്ളൂ, ഇല്ലെങ്കിൽ സർവനാമസജ്ഞ ഇല്ലെങ്കിൽ രമാശബ്ദം പോലെ വരും. അങ്ങനെ രണ്ട് രൂപം. പിന്നെ അപരശബ്ദം, പൂർവ അപരശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെ? ആ സർവനാമസഞ്ജ വരാത്ത പക്ഷം അപരാനാമ അപരാനാമ സപ്തമി ഏകോദനത്തിൽ പൂർവ പൂർവ പര അപരല്ല പര അപര പിന്നീടാ വരുന്നു പൂർവ പര അപര ദക്ഷിണ ഉത്തര അപര അപരായാലും പരയാലും രണ്ടായാലും വേണമല്ലോ പരാശബ്ദത്തിന്റെ രൂപങ്ങൾ സർവനാമസഞ്ജ വരുമ്പം സർവനാമസഞ്ജ വരാത്ത പക്ഷം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ സർവനാമസഞ്ജ വരുമ്പോഴും വരാത്തപ്പോഴും അർത്ഥത്തിന് വ്യത്യാസം വരും വ്യവസ്ഥാസംജ്ഞ എന്ന് അതൊക്കെ നമ്മൾ അവിടെ വിശദീകരിച്ചാണ് അവിടെ വ്യവസ്ഥയിലും അസംജ്ഞയിലും മാത്രമേ സർവനാമസഞ്ജയുള്ളൂ അപ്പോൾ ഒരു ശബ്ദം സർവനാമകാര്യത്തോടുകൂടി പരായാഹ പരസ്യാഹ എന്ന് ഉപയോഗിക്കുമ്പം തന്നെ മനസ്സിലാക്കുന്ന അർത്ഥത്തിനും വ്യത്യാസമുണ്ടെന്ന് ശബ്ദം ഒന്ന് തന്നെ ആ അർത്ഥ വ്യത്യാസം നമ്മളവിടെ പഠിച്ചതാണ് പൂർവപര പിന്നെ വരുന്ന അപര ശബ്ദം എങ്ങനെയാണ് ഇപ്പോ പരൻ എന്ന് പറയുന്ന ഒരാളുടെ പേരാണ് പരശബ്ദം അപ്പോ പരന്റെ എന്ന് പറയുന്നതിന് നമ്മൾ ഷഷ്ഠ ഉപയോഗിക്കുന്നു അത് സ്ത്രീ പര എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേര് അപ്പൊ ഇവിടെ പരായാഹ എന്ന് ഉപയോഗിക്കുകയോ പരസ്യാഹ എന്ന് ഉപയോഗിക്കുകയോ എന്തുകൊണ്ട് ഇല്ല അതായത് അസംജ്ഞയിൽ മാത്രമേ സർവനാമസജ്ഞ ഉള്ളൂ സപ്നയിൽ സർവനാമസജ്ഞ ഇല്ല അപ്പോ ഇനി ഒരിടത്ത് പരായാഹ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു പരായാഹ ഇത് പരദിക്കൻ എന്നുള്ള അർത്ഥത്തിലായിരിക്കും വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അത് ഏതർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് വ്യവസ്ഥ വരുന്നത് ദിഗ്ദേശകാല വാചികളായി ഉപയോഗിക്കുമ്പോഴാണ് വ്യവസ്ഥ അപ്പൊ വ്യവസ്ഥയിലാണ് എന്തുള്ളത് സർവനാമസജ്ഞ അപ്പൊ അവിടെ പരായാഹ എന്ന് ഉപയോഗിക്കൂ പരസ്യാഹ എന്ന് ഉപയോഗിക്കൂ പരസ്യാഹ ആ വ്യത്യാസം മനസ്സിലാകണം പിന്നെ വരുന്നത് പൂർവ പര അവര അവര പറഞ്ഞോ ദക്ഷിണ ശബ്ദം ഷഷ്ടിഭവൻ എങ്ങനെയാ പറഞ്ഞു ദക്ഷിണാസാം ഇനി സർവനാമസഞ്ജ വരാത്ത പക്ഷത്തിൽ രൂപചന്ദ്രിക പുസ്തകം ഉണ്ടോ കയ്യിൽ അതിനകത്ത് രൂപങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടോ ഉണ്ടോ ഇല്ല കൊടുത്തിട്ടില്ല ആ അപ്പൊ പറയുന്നത് എന്താണ് അപ്പോൾ ഉത്തര ദക്ഷിണ ഉത്തര ശബ്ദം, ഉത്തര ശബ്ദത്തിന് സർവനാമസഞ്ജ വരുമ്പോൾ പിന്നെ അടുത്ത രൂപം പര ഉത്തര അപര ശബ്ദം, അപരം പറഞ്ഞു നേരത്തെ. ഇനി അധര ശബ്ദം, അടുത്ത് വരുന്നത് സ്വമജ്ഞാതി ധനാഖ്യയം. ജ്ഞാതി ധന ഭിന്ന അർത്ഥത്തിൽ സ്വശബ്ദത്തിന് സർവനാമസഞ്ജയുണ്ട്, പക്ഷെ ജസ്സിൽ അത് വികല്പമാവും. പക്ഷേ സർവനാമസഞ്ജ ജസ്സിൽ വികല്പമായതുകൊണ്ട് ഇവിടെ രൂപ വ്യത്യാസം വരുന്നില്ല, കാരണം ജസ്സി പ്രവർത്തിക്കുന്നില്ല. ഇത് സ്വശബ്ദത്തിന് സർവനാമസഞ്ജയുള്ളപ്പോൾ സ്വസ്യാഹ എന്ന് പറയുന്നത് ബന്ധു എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് അജ്ഞാതി ധനാഖ്യായോ? ധനം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചാൽ എങ്ങനെ പ്രയോഗിക്കും? ഷഷ്ടിയില് പറഞ്ഞു നോക്കുക ആദ്യം പോലെ സ്വ ചതുർത്ഥി ഏകവനം സ്വ ദീർഘം വരും. ഷഷ്ടി ഭുവനം സ്വാനാം. സപ്തമി ഏകവനം സ്വായാം. സ്വസു സ്വായാഹ എന്ന് പ്രയോഗിക്കും. ജ്ഞാതി ധന ഭിന്ന അർത്ഥത്തിലെ സർവനാമസഞ്ജയുള്ളു. ഇപ്പൊ സ്വായാഹ എന്ന് പറഞ്ഞാൽ അത് ധനം എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെ ഉപയോഗിക്കും? സ്വായാഹ എന്ന് പറഞ്ഞാൽ ധനത്തിന്റെ എന്നർത്ഥം വരുമോ? സർവനാമസഞ്ജയില്ല, അപ്പോൾ വരും. പിന്നെ അടുത്ത് വരുന്നത് അന്തരം ബഹിർയോഗ ഉപസംയാനയോഹോ. അന്തരശബ്ദത്തിന് അന്തരാന്ന് ശബ്ദം വരും, അതിന് ജസ്സിൽ സർവനാമസഞ്ജ വികല്പമാക്കും. ഈ മൂന്ന് സൂത്രങ്ങളും ജസ്സിൽ, അത് ഇവിടെ വിശേഷമൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ അന്തര സർവനാമസഞ്ജ വരാത്ത പക്ഷത്തിൽ ഉത്തരീയം എന്നുള്ള അർത്ഥത്തിൽ അന്തരായാഹ എന്ന് പ്രയോഗിക്കൂ, അന്തരസ്യാഹ എന്ന് പ്രയോഗിക്കൂ? ഒരഭിപ്രായം പറയണം എല്ലാരും കൂടെ. അന്തരസ്യാഹ, അന്തരം ബഹിർയോഗ ഉപസംയാനയോ. ഉപസംയാനം ഉത്തരീയം വസ്ത്രം എന്നുള്ള അർത്ഥത്തിൽ അതിന് സർവനാമസഞ്ജയുണ്ട്. അപ്പോൾ അന്തരസ്യാഹ എന്ന് പ്രയോഗിച്ചാൽ അത് ഉത്തരീയം എന്നുള്ള അർത്ഥത്തിലായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ വിട്ടുപോയ ഒരു സൂത്രമുണ്ട്, പറഞ്ഞു പൂർവാദിഭ്യോ നവഭ്യോ വാ. എന്താ പറഞ്ഞിരിക്കുന്നത്? പൂർവാദി ഒമ്പത് ശബ്ദങ്ങൾക്കും ങസിഞ്ഞവോ സ്മാസ്മിനോ വാസ്ത. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് രൂപം വരണ്ടേ? എന്തുകൊണ്ട് വരില്ല? അത് പുല്ലിംഗത്തിലെ വരും. എന്തുകൊണ്ട്? എന്തുകൊണ്ടാ പുല്ലിംഗത്തിലെ വരത്തുള്ളൂ എന്ന് പറഞ്ഞ്? ആ ഗസിംഗയോ സ്മാസ്മിനോ എന്ന് വിധിച്ചിരിക്കുന്ന അദന്തത്തിനാണ്. ആ വിധിച്ചതാണ് പൂർവാദിഭ്യോ നവഭ്യോ വാ. പൂർവാദി ഒമ്പതെണ്ണത്തിനും ങസി ഞ്യോഹോ സ്മാസ്മിനോ വികല്പം വിധിച്ച് ഹ്രസ്വകാരത്തിനാണ്. ഇവിടെ ഇപ്പം ദീർഘമായി, അതുകൊണ്ട് ഇവിടെ അതിന് അതൊന്നും ചെയ്യത്തില്ല. സ്മാസ്മിനോ ഇവിടെ വികല്പമായിട്ട് വരത്തില്ല, കാരണം അത് അദന്തത്തിന് വിധിച്ചതുകൊണ്ട്. അതുകൊണ്ടാണ് ഇപ്പം പറഞ്ഞു ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് പറയാം. കാരണം പൂർവപരാവര ദക്ഷിണോത്തരാപരാധരാണി വ്യവസായം അസജ്ഞായം സമജ്ഞാധനഖ്യയം അന്തരംബേറിയോ ഉപസംവ്യാനയോ. ഈ മൂന്ന് സൂത്രങ്ങൾക്കും പാണിനി ജസ് പരമിരിക്കുമ്പോൾ വികല്പമായി പൂർവത്തിന് സർവനാമസഞ്ജ വിധിച്ചു. പക്ഷെ പൂർവാദിഭ്യോ നവഭ്യോ വാ എന്ന് പറയുന്നിടത്ത് എന്ത് ചെയ്തു? പൂർവത്തിന് വികല്പമായി സർവനാമസഞ്ജ വിധിക്കുന്നതിന് പകരം അസിംഗികൾക്ക് വികല്പമായി സ്മാതസ്മിനം വിധിച്ചു. ഇവിടെ അതുപോലെ സർവനാമസഞ്ജ വികല്പമാക്കിയില്ല, വികല്പമായിട്ട് സ്മാതസ്മിനം വിധിച്ചു. ഇവിടെ സർവനാമസഞ്ജ വികല്പമാക്കിയിരുന്നെങ്കിൽ പക്ഷെ അത് ചെയ്യാതെ പരത്തിൽ സ്മാതസ്മിനം വികല്പമായിട്ട് വിധിച്ചു. സർവനാമസഞ്ജ വികല്പമാക്കി കഴിഞ്ഞാൽ എന്തുവരും? ഇവിടെ ഈ ഒമ്പത് ശബ്ദങ്ങളിലും ഗീയും ഗസി ഇങ്ങിയും ഇരിക്കുമ്പോൾ പൂർവത്തിന് വികല്പമായി സർവനാമസഞ്ജ വരും. പക്ഷെ അത് ചെയ്യുന്നതിന് വരെ എന്ത് ചെയ്തു? സ്മാതസ്മിനം വിധിച്ചു. അതിവിടെ പ്രവർത്തിക്കത്തുള്ളൂ, കാരണം അത് അദന്തത്തിലെ പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ചെയ്തത്. അപ്പോ അതിന് പൂർവാദിഭ്യോ നവഭ്യോ വാ എന്ന് പറയുന്നതിന് ഇവിടെ യാതൊരു പ്രസക്തിയില്ല, അത് പ്രവർത്തിക്കുന്നില്ല. അത് ഒമ്പതെണ്ണത്തിന് വിധിച്ചാണെങ്കിലും അപ്പോ ഇപ്പൊ പൂർവശബ്ദത്തിന് എന്ത് കാര്യങ്ങൾ വിധിച്ചു? അത് പൂർവാശബ്ദത്തിനും വരാം. അതിനൊരു പരിഭാഷ പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്തായിരുന്നു? ലിംഗവിശിഷ്ട പരിഭാഷ. എന്താ അത്? സാധനം എന്താ? പ്രാതിപദിക ഗ്രഹണേ ലിംഗവിശിഷ്ടസ്യാവി ഗ്രഹണം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പൂർവ എന്ന പ്രാതിപദികത്തെ ഗ്രഹിക്കുന്ന സ്ഥാനത്ത് ലിംഗവിശിഷ്ടമായ പൂർവായെയും ഗ്രഹിക്കാം. അപ്പൊ പൂർവയ്ക്ക് വിധിച്ച കാര്യങ്ങളെല്ലാം ഏതിനു വരാം? പൂർവാക്യം വരാം. പക്ഷെ ഇവിടെ സർവനാമസഞ്ജ അങ്ങനെ വിധിച്ചില്ല. വിധിക്കാത്തതുകൊണ്ട് തന്നെ ഇവിടെ അതിന്റെ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ വരുന്നത് പ്രഥമ ചരമ തയ അല്പ അർദ്ധ കതിപയ നേമാസ. ഈ ശബ്ദങ്ങളിൽ നേമശബ്ദം സർവനാമസഞ്ജയുള്ളതാണ്. നേമശബ്ദത്തിന് സർവാധിഗണത്തിൽപ്പെട്ടതുകൊണ്ട് സർവനാമസഞ്ജയുണ്ട്. പ്രഥമ ശബ്ദത്തിനുണ്ടോ? എന്തുകൊണ്ട്? സർവാധിഗണത്തിൽ പെടുന്നില്ല. ചരമശബ്ദമോ? അതൊന്നും സർവാധിഗണത്തിൽ പെടാത്തതുകൊണ്ട് അതിന് സർവനാമസഞ്ജയില്ല. പക്ഷേ പ്രഥമ ചരമ തയ അല്പ അധ കതിപയ നേമസ്ഥ എന്ന് പറഞ്ഞ ആ സൂത്രത്തിലെ നേമശബ്ദം സർവാധിഗണത്തിൽ പെടുന്നതുകൊണ്ട് അതിന് സർവനാമസഞ്ജയുണ്ട്. സർവനാമസഞ്ജയുള്ളതുകൊണ്ട് നേമ, അതിന് സർവനാമസഞ്ജ വരും. പക്ഷെ ഈ സൂത്രം എന്താ വിധിക്കുന്നത്? ജസ് പരമിരിക്കുമ്പോൾ വികല്പമായി സർവനാമസഞ്ജ വിധിക്കുന്നതാണ് ഈ സൂത്രം. പക്ഷെ അതുകൊണ്ട് ഇവിടെ വിശേഷം ഒന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? അതന്തമല്ലാത്തതുകൊണ്ട്. അപ്പൊ നേമാശബ്ദത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞു രൂപം വരും. സർവനാമസഞ്ജ നിത്യമായിട്ട് വരും, വികല്പമായിട്ട് വരും. നിത്യമായിട്ട് തന്നെ വരും, സർവാധിഗണത്തിൽപ്പെട്ടതുകൊണ്ട്. പൂർവാദികൾ ഒമ്പതെണ്ണത്തിൽ വരുന്നില്ല അത്. പിന്നെ ഈ സൂത്രത്തിൽ വരുന്നത് ജസ്സിലാണ് വികല്പമാക്കുന്നത്, അതുകൊണ്ട് ഇവിടെ വിശേഷിച്ചൊന്നും സംഭവിക്കുന്നുമില്ല. ജസ്സിൽ വിശേഷ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് രൂപവ്യത്യാസം വരത്തില്ല. ജസ് പരമിരിക്കുമ്പോൾ ഈ പൂർവാദി ശബ്ദങ്ങൾക്കും നേമയ്ക്കും വികല്പമായി സർവനാമസഞ്ജ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ വികല്പമായി സർവനാമസജ്ഞ വരുന്നത് കൊണ്ട് ജസ് പരമിരിക്കുമ്പോൾ രൂപവ്യത്യാസം വരുന്നില്ല. രൂപവ്യത്യാസം വരാത്തത്, രൂപവ്യത്യാസം വരുന്നതിന് വേണ്ടി ജസ് ശീ വരണം, അത് അദന്തത്തിനെ വരത്തുള്ളൂ, വരുന്നില്ല. ഇപ്പൊ ഇവിടുത്തെ ഒരു ചോദ്യം വരുന്നത്, ഈ ഒമ്പത് ശബ്ദങ്ങൾക്കും നേമയ്ക്കും ജസ് പരമിരിക്കുമ്പോൾ സർവനാമസഞ്ജ നിത്യമാണോ വികല്പമാണോ എന്നാണ്? അങ്ങനെ സർവനാമസഞ്ജ വികല്പം തന്നെ നിത്യമല്ല, പക്ഷെ കാര്യം വിശേഷകാര്യമൊന്നും സംഭവിക്കില്ല, രമാശബ്ദം പോലെ തന്നെ വരും. ആകാരാന്തത്തിൽ സർവനാമത്തിന് പ്രഥമാബഹുവചനത്തിൽ വിശേഷസൂത്രം വിധിക്കാത്തതുകൊണ്ട് പക്ഷെ പ്രഥമ ചരമ തയ അല്പ അർദ്ധ കതിപയ നേമശബ്ദങ്ങൾ, ഈ ശബ്ദങ്ങൾ സർവാധിഗണത്തിൽപ്പെട്ടില്ലെങ്കിലും ഈ സൂത്രം എന്ത് ചെയ്യുന്നു? ജസ് പരമിരിക്കുമ്പോൾ മാത്രം വികല്പമായി സർവനാമസഞ്ജ വിധിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് പുല്ലിംഗത്തിൽ ഈ ശബ്ദങ്ങൾക്ക് എല്ലാത്തിനും തന്നെ ജസ് പരമിരിക്കുമ്പോൾ വികല്പമായി രണ്ടു രൂപം വരും, പക്ഷെ ബാക്കിയുള്ളിടത്തൊന്നും ഇല്ല. സർവാധിഗണത്തിന് ഇത് പെടുന്നില്ല, പ്രഥമാദി ശബ്ദങ്ങൾ സർവാധിഗണത്തിൽ പെടുന്നില്ല, അതുകൊണ്ട് അതിന് സർവനാമസഞ്ജ ഇല്ല. പക്ഷെ ജസ് പരമിരിക്കുമ്പോൾ വികല്പമായിട്ട് സർവനാമസഞ്ജ വിധിക്കുന്നതുകൊണ്ട് രണ്ടു രൂപം വരും, പ്രഥമാ പ്രഥമേ അങ്ങനെ വരും. പക്ഷെ അത് ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ സർവനാമസഞ്ജ, ബാക്കിയുള്ളിടത്തില്ല, സർവാധിഗണത്തിലില്ല. പിന്നെ അതുകൊണ്ട് സർവാധീന് സർവനാമാനുപ്രകാരം സർവനാമസഞ്ജ വരത്തുമില്ല. ഇവിടെ ആണെങ്കിൽ ആകാരാന്തത്തിലാണെങ്കിൽ രൂപ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഏതാണ് വരുന്നത്? പ്രഥമ അല്ല, അത് കഴിഞ്ഞു. പിന്നെ അടുത്ത് ഏതാണ് സർവാധിഗണത്തിൽ വരുന്നത്? അന്തരം ബഹിർയോഗ വിസംവ്യാനയോഹോ, പിന്നെ തെത് തത് യത് ഏതത് ഏക ഏകശബ്ദം വരുന്നു അകാരാന്തം, ബാക്കിയെല്ലാം ഹരന്തങ്ങളാണ്. ഏകശബ്ദത്തിന് നിത്യമായി സർവനാമസഞ്ജ വരും, അപ്പോൾ അതിൻ്റെ രൂപങ്ങൾ എങ്ങനെ വരും? ഏകാഹ ആ പിന്നെ ഏക ദി ഏകസ്യാം ഏക, പിന്നെ അടുത്ത് പറയുന്ന ശബ്ദമേകാണ് ഏക ദി യുഷ്മത് അസ്മത് ഭവതു ഖിം, അതെല്ലാം ഹലന്തങ്ങളാണ്. പിന്നെ അവിടെ പറയുന്ന എന്താണ്? തീയസ്യ ങിസ്സുവ, തീയസ്യ സർവനാമത്തിൽ പഠിക്കുന്നതാണ്. എന്താണ് പറയുന്നത്? തീയപ്രത്യാന്തങ്ങൾക്ക് ങിത്തുകൾ പരമരിക്കുമ്പോൾ വികല്പമായിട്ട് സർവനാമസഞ്ജ വരും, പഠിച്ചായിരുന്നു. ദ്വിതീയ തൃതീയ ശബ്ദങ്ങൾക്ക് വാസ്തവത്തിൽ ഇതിന് പാണിനി ഒരു സൂത്രം ഉണ്ടാക്കിയതാണ്, പക്ഷെ വാർത്തകാരൻ ആ സൂത്രത്തെ കളഞ്ഞിട്ട് ഒരു വാർത്തയും ഉണ്ടാക്കി. തീയസ്യങ്ങിസുവ, തീയപ്രത്യാന്തങ്ങൾക്ക് ങിത്തുകൾ പരമിരിക്കുമ്പോൾ വികല്പമായി സർവനാമസജ്ഞ വരും. അത് ങിത്തുകൾ പരമിരിക്കുമ്പോഴേ ഉള്ളൂ, അല്ലാത്തടത്തില്ല. മുമ്പ് വന്ന വികല്പങ്ങളിൽ നിന്നല്ല അതിന് വ്യത്യാസമുണ്ട്. ങിത്ത് പരമിരിക്കുമ്പോൾ മാത്രം സർവനാമസഞ്ജയുണ്ട്. അപ്പോൾ ങിത്ത് പരമിരിക്കുന്നിടത്ത് ഈ രണ്ട് രൂപം വരും, സർവനാമസഞ്ജ ഉള്ളതും ഇല്ലാത്തതും. അപ്പൊ ദ്വിതീയ ശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെ വരും? ദ്വിതീയ അവിടെ ചതുർത്ഥി ഏകവചനത്തിൽ അല്ല, തൃതീയ ഏകവചനത്തിൽ അവിടെ സർവനാമകാര്യങ്ങളൊന്നും വരുന്നില്ല. എന്തുകൊണ്ട്? ങിത്തില്ല. പിന്നെ ഏ സൂത്രം വരുന്നത്? ആങ്ങിച്ചാപ്പഹ, ഏകാരം വന്ന അയ്യാ ദേശം വന്നിട്ട് ദ്വിതീയ രമാശബ്ദം പോലെ സർവനാമകാര്യങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ രമാശബ്ദം പോലെ. അടുത്ത് ചതുർത്ഥി മുതൽ എന്ത് ഏ സൂത്രം വരും? സർവനാമന് സ്ഥ്രസ്വശ വികല്പമായിട്ട് വരുമ്പോൾ ദ്വിതീയസ്യ, അത് വരാത്ത പക്ഷത്തിൽ ദീർഘമാണ്, മറ്റടുത്ത് ഹർസുമാണ്. ദ്വിതീയാഭ്യാം ദ്വിതീയസ്യ ഹർസും, മറ്റത് ദ്വിതീയായാഹ ദ്വിതീയാഭ്യാം ദ്വിതീയാഭ്യ ആ ദ്വിതീയ നാമാണോ സാമാണോ ഒരു രൂപ വരത്തുള്ളൂ. എന്തുകൊണ്ട്? സർവനാമസഞ്ജ ഞിത്തുകളിലെ ഉള്ളൂ. ഷഷ്ടി ഭവനത്തിൽ സർവനാമസഞ്ജ ഇല്ലേ? ഉണ്ടോ? ഉറപ്പാണോ? എനിക്ക് എത്ര ഉറപ്പ് വരാ, നിങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞ ഞാൻ സമ്മതിക്കാം. ഇല്ല. എന്തുകൊണ്ട്? ഞിത്തല്ല. അപ്പൊ ദ്വിതീയ രമാശബ്ദം പോലെ. പിന്നെ സപ്തമി ഏകവനത്തിൽ ദ്വിതീയാസു രണ്ടും വരുന്നു. അപ്പൊ നമ്മൾ പുല്ലിംഗത്തിലെ സർവനാമ ശബ്ദങ്ങൾ എല്ലാം സ്ത്രീലിംഗത്തിലും ചെയ്തു കഴിഞ്ഞു. തൃതീയ ശബ്ദം അതുപോലെ തന്നെ. അതിനി ഇകാരാന്തം വന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഏതാന്തമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആകാരാന്തം. ആകാരാന്തം കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് വരുന്നത്? ഇകാരാന്തം വരുന്നത്. അപ്പൊ എന്താണെന്ന് അവിടെ ചിന്തിക്കാം. പിന്നെ ഇവിടെ ഒന്ന് വിട്ട് ഏതാണ്? ഒരേ ഒരു ശബ്ദം അല്ല, ഒരു ശബ്ദം വിട്ടുള്ളൂ. സമസിമ. അതിനൊക്കറിയാം, വ്യത്യാസമൊന്നുമില്ല. ദ്വിതീയ പോലെ തന്നെ തൃതീയം വരും. എങ്ങനെയാണ് അതിന്റെ രൂപങ്ങൾ? അതിലാ വ്യത്യാസം ശ്രദ്ധിച്ചാൽ മതി. സർവനാമ സപ്ന വന്നില്ല എന്നുണ്ടെങ്കിൽ ദീർഘം വരും. രമായാഹ രമായൈ അങ്ങനെ സർവനാമ സപ്ന വന്നു കഴിഞ്ഞാൽ അത് ഹ്രസ്വമാവും. സർവസ്യൈ സർവസ്യാഹ അങ്ങനെ. അത് ശ്രദ്ധിച്ചാൽ മതി. ദ്വിതീയ സ്മൈ ദ്വിതീയ ഇത്യാദീവം തൃതീയ. അടുത്ത് വരുന്നത് ഏവം വിശ്വാദി ആബന്ധ. അടുത്ത് വരുന്ന ഒരു ശബ്ദം ഉത്തരപൂർവ ആകാരാന്ത ശബ്ദവും. ഉത്തരപൂർവ അതായത് ഈ പൂർവ ശബ്ദം ഇവിടെ വന്നല്ലോ. പൂർവ പരാവര ദക്ഷിണ അപരാധര ഉത്തരാണി വ്യവസ്ഥായം അസപ്ഞായ. അവിടെ പൂർവശബ്ദം, ആ പൂർവശബ്ദം ഇവിടെ സമാസത്തിൽ വരുന്നു. ഉത്തരപൂർവ എന്ന് പറയുന്ന ഒരു സമസ്ത പദമാണ്. ഉത്തരശബ്ദവും പൂർവശബ്ദവും കൂടി ചേർന്ന് സമാസം ചെയ്തു. അങ്ങനെ ഉത്തരപൂർവ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന സർവനാമ കാര്യം വിശേഷിച്ച് എന്താണെന്ന് പറയുകയാണ്. ഉത്തരപൂർവ എന്ന് പറയുന്നു ഉത്തരസ്യാശ്ച പൂർവ ദിശോഹോ അന്തരാള ദിക്. ഉത്തരദിക്കിന്റെയും പൂർവദിക്കിന്റെയും ഇടയ്ക്ക് വരുന്ന ദിക്, വടക്ക് കിഴക്ക്, ഉത്തരപൂർവ എന്ന് പറയുന്നു. ഉത്തരസ്യാഹ പൂർവസ്യാശ്ച ദിശ അന്തരാള ദിക്. അങ്ങനെ ഉത്തരദിക്കിന്റെയും പൂർവദിക്കിന്റെയും ഇടയ്ക്ക് വരുന്ന ദിഗ്നാമാന്യ അന്തരാളെ എന്ന് പറഞ്ഞൊരു സൂത്രപ്രകാരം ഇവിടെ ബഹുവ്രീ സമാസം വരും. അപ്പൊ ബഹുവ്രീ സമാസമാണ്. അപ്പൊ ഇതില് വിശേഷിച്ച് എന്താ സംഭവിക്കുന്നത്? ഈ ശബ്ദത്തിന് കാരണം പൂർവശബ്ദത്തിന് സർവനാമസഞ്ജ ഉണ്ട് നേരത്തെ. അതുകൊണ്ടാണ് ഇതിനുവേണ്ടി ഇതിനെ പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. അടുത്ത സൂത്രം വിഭാഷ ദിഗ്സമാസേ ബഹുവ്രീഹൗ സർവനാമത വാ സ്പഷ്ടമാണ്. വിഭാഷ എന്നുള്ളതുകൊണ്ടാണ് ബാ എന്ന് കിട്ടുന്നത്. ദിക് സമാസം എന്ന് പറയുന്ന എന്താണ്? ഇത് ദിക് നാമാന്യന്തരാളെ എന്നുള്ള ഒരു സൂത്രപ്രകാരം വിധിക്കുന്ന സമാസം. അദിക്വാചക ശബ്ദങ്ങൾ തമ്മിൽ സമാസം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇതിന് പേര് വന്നത് ദിക് സമാസം. അതും എന്താണ്? ബഹുവ്രീഹിയാണ്. അതാണ് നമ്മൾ വിഗ്രഹിക്കുന്നത്. ഉത്തരസ്യാഹ പൂർവസ്യാഹ ച ദിശഹ യാ അന്തരാള ദിക്. ഈ രണ്ട് ദിക്കുകളുടെയും അന്തരാളത്തിലുള്ള യാതൊരു ദിക്കാണോ ആ ദിക്ക്. ഇത് ബഹുവ്രീഹിയാണ്. കിഴക്കിന്റെയും വടക്കിന്റെയും ഇടയ്ക്ക് വരുന്ന കോണം എന്ത് കോണെന്നാ പറയുന്നത്? ഈശാനകോണം. നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ആ അതാ കണ്ടോ? അപ്പൊ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. ശരിക്കും അത് അഗ്നികോണാണ്. അടുക്കളയുടെ സ്ഥാനം അല്ലേ? ആ അപ്പോ അത് അടുക്കളയുടെ സ്ഥാനം എന്ന് പറയുന്ന അഗ്നികോണ് തന്നെയാണ്. അത് അവിടെയല്ലേ തീ പോകുന്നു. അപ്പൊ അതാ ശരി. പക്ഷെ അതല്ലേ ശരി, അഗ്നി കോണിലല്ലേ അഗ്നി വരേണ്ടത്? അഗ്നികോണാണ് ഉത്തര. ചിലപ്പോ അതിന് ഈശാന കോണെന്ന് ചിലപ്പോ വടക്കേന്ത്യ പറയുമായിരിക്കും. അല്ലാന്ന് ആര് കണ്ട്? ഇവിടെ ഇങ്ങനെ പറയാമെങ്കിൽ അവിടെ അങ്ങനെ പറഞ്ഞില്ലേ? എന്തായാലും അഗ്നികോണെന്ന് പറയുന്നത് ശരിയാണ്. എന്റെ അറിവിലും അത് തന്നെ ശരി. ഉത്തരദിക്കിന്റെയും പൂർവദിക്കിന്റെയും കിഴക്കിന്റെയും വടക്കിന്റെയും എതിരായി വരുന്നു. ഉത്തരപൂർവ എന്ന് പറയുന്നു. അവിടെ അല്ല ജോൽസ്യന് ഇവിടെ ഇരിക്കുകയല്ലേ? അപ്പൊ അറിയാമല്ലോ. ഏതാ ഇവിടെ എന്താ പറയുന്നു? ആ ശരി. അപ്പോ ഉത്തരപൂർവ ഉത്തരദിക്കിന്റെയും പൂർവദിക്കിന്റെയും ഇടയ്ക്ക് വരുന്ന സ്ഥാനം. അവിടെ സർവനാമസഞ്ജ വികല്പമായി വരുന്നു എന്ന് പറയുന്നു. പിന്നെ ബാക്കി നമുക്ക് എളുപ്പമാണ്. സർവനാമസഞ്ജ വരുന്ന പക്ഷത്തെ രൂപങ്ങൾ എങ്ങനെ വരും? ഉത്തരപൂർവ ഉത്തരപൂർവേ ഉത്തരപൂർവാഹ ഹേ ഉത്തരപൂർവേ ഉത്തരപൂർവാഹ. കുറച്ച് പറയണം. നിങ്ങൾ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് തമിഴ്നാട്ടിലെ മൊബൈലിന്റെ റേഞ്ച് പോലെയാണ് തോന്നുന്നത്. അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞങ്ങ് പോകും. മുഴുവൻ കേൾക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പെരുകയോട് പറഞ്ഞ ആദ്യം മുതൽ സ്ഥിരപൂർവ ഇത് സർവനാമസഞ്ജ വരുന്ന പക്ഷത്തിൽ. ഇനി സർവനാമസഞ്ജ വരാത്ത പക്ഷത്തെ എങ്ങനെ? ഇതിന് അങ്ങനെ എവിടെ എന്താണ് വ്യവസ്ഥ? വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ദിഗ്ദേശ കാലവാചികളായി വരുമ്പോൾ വ്യവസ്ഥയിൽ സർവനാമ സംജ്ഞയുണ്ട്. അതിന് ആ പൂർവാദികൾക്ക് ഇവിടെ രണ്ടും വന്നില്ലേ, പൂർവശബ്ദവും ഉത്തരശബ്ദവും. പൂർവശബ്ദത്തിന് വ്യവസ്ഥയിൽ സർവനാമ സംജ്ഞ വരും. ഇവിടെ എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? ഉത്തരസ്യാഹ പൂർവസ്യാശ്ച പൂർവ പരാവര ദക്ഷിണ. ദക്ഷിണ കഴിഞ്ഞ് പിന്നെ ഏതാ വരുന്നത്? ഉത്തരശബ്ദം. എന്താ കുഴപ്പം? ഉത്തരശബ്ദത്തിനുണ്ട്. അടുത്ത് പറയുന്നു സർവനാമത വാക്ക് ഉത്തരപൂർവസി ഉത്തരപൂർവായി തീയശ്ശേരി വാ സർവനാമസം. അടുത്ത് പറയും തീയശ്ശേരി എന്ന് വെച്ചാൽ തീയസ്യങ്ങിസ്സു വാ പ്രകാരം സർവനാമസം വരുന്നു. ദ്വിതീയസ്യൈ ദ്വിതീയായി നമ്മൾ പറഞ്ഞതാണ്. ഏവം തൃതീയ എന്ന് പറഞ്ഞു. അടുത്ത് വരുന്നത് മൂന്ന് ശബ്ദങ്ങളാണ്, അമ്പ അക്ക അല്ല. ഈ അല്ലാണ് അള്ള. ഇവിടുന്ന് അങ്ങോട്ട് പോയതെന്ന് നമ്മൾ പറയും, അവർ പറയും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. എന്തായാലും ശരി, ഇവിടെ അമ്പ എന്ന് പറയുന്നത് അമ്മ എന്നുള്ള അർത്ഥത്തിലാണ്. അമ്മ എന്ന് പറയുന്നത് ഇവിടെ സാധാരണ ദുർഗ ദേവി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് അംബാശബ്ദം. അതുപോലെ തന്നെ അക്ക എന്ന് പറയുന്നു ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. അമ്മ എന്നുള്ള അർത്ഥത്തിൽ, അമ്മ സാധാരണ ദേവി എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അല്ല അള്ള എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ അള്ള എന്ന് പറയുമ്പോൾ പെണ്ണായി ദൈവം, മറ്റടുത്ത് അള്ള എന്ന് പറയുമ്പോൾ ദൈവമാണായി. ആ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ മൂന്ന് ശബ്ദങ്ങളെയാണ് നേരത്തെ പറഞ്ഞു അമ്പാർത്ഥം നദ്യോർ പരസുഹ. അവിടെ ആ സൂത്രത്തിൽ അമ്പാർത്ഥം ശബ്ദങ്ങളെന്ന് പറഞ്ഞ ഇവയാണ്, അമ്പ അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ. അമ്പ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള ശബ്ദം. അമ്പ എന്ന് പറയുന്ന ദേവിയാണ്, അമ്മ എന്നും പറയാം. അത് തന്നെയാണ് മലയാളത്തില് അമ്പ എന്ന് പറയുന്നതാണ് ഇവിടെ അമ്മ എന്നായത്. അപ്പോ ആ അമ്പാ ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? ബാക്കി സീത അല്ല, സീതാശബ്ദം പോലെയും രമാശബ്ദം പോലെയും തന്നെയാണ്. പക്ഷേ സംബോധനയിൽ മാത്രം വ്യത്യാസം വരും. എന്താണ്? അമ്പാർത്ഥം നദ്യോർ ഹർസ്വഹ. നദീ ശബ്ദത്തിന് ഹർസ്വം വരുന്നു ഗൗരി എന്നുള്ളത് എന്തായി മാറും? ഗൗരി ദേവി എന്നുള്ളത് സംബോധനയിൽ ദേവി എന്നാവും. വാസ്തവത്തിൽ നമ്മുടെ ധാരണ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സംബോധന എന്ന് പറഞ്ഞാൽ നീട്ടിപ്പറയണമെന്നാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന ധാരണ അതാണ്, സംബോധന നീട്ടിപ്പറയണം. ഹ്രസ്വമായി പറഞ്ഞാൽ സംബോധന ആകത്തില്ലെന്നാണ് എങ്ങനെയോ മനസ്സിൽ. പക്ഷെ അങ്ങനെ നിയമമില്ല. സംബോധനയിൽ ഹ്രസ്വമാകാം എന്ന് മാത്രമല്ല, ചിലത്ത് ഹ്രസ്വം തന്നെ ആകണമെന്ന് നിർബന്ധമാണ്. നദീസംജ്ഞയുള്ള ഇതിലെല്ലാം പാടാറില്ലേ അമ്പപരമേശ്വരി, അമ്പ എന്ന് പറയുന്നത് എന്താണ്? അത് അമ്പ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ ഹ്രസ്വമാണ്, സംബോധനയാണ്. അത് ഹ്രസ്വം ഉപയോഗിച്ച് അമ്പാ പരമേശ്വരി എന്നല്ലാണ്ട് പറയും. പാട്ടില് നീട്ടിയും കുറിക്കുകയൊക്കെ ചെയ്യാം, എന്നാലും ശബ്ദം നമ്മൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ പറയുന്നു? അമ്പ പരമേശ്വരി അഖിലേശ്വരി. പിന്നെ തായേ എന്ന് വരുമല്ലേ, അത് സംസ്കൃതമല്ല, അതേത് തമിഴ് നിങ്ങളുടെ ഭാഷയല്ലേ. അതെല്ലാം കൂടെ ഒരു മലയാളത്തിനും വരും തായേ. ഇതുവരെ എന്നാലും ഈ അമ്പ എന്ന് പറയുന്നത് ഹ്രസ്വമാണ്. ഇപ്പൊ സംബോധന നീട്ടിയേ ഉപയോഗിക്കാവൂ എന്നുള്ളൊരു തെറ്റായ ധാരണയാണ് വേണ്ട. അതുകൊണ്ട് മലയാളത്തിൽ ചില ചില അധിക പ്രസംഗങ്ങളൊക്കെ കാണിക്കും, അതിന്റെ ആവശ്യമില്ല. ഹർസമായിട്ട് ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കാം, ദീർഘം ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കാം, അങ്ങനെയാണ്. ആവശ്യമേ ഹരി ശബ്ദം ഹ്രസ്വമാണ്, ഒരു സംബോധനയിൽ എങ്ങനെ ഉപയോഗിക്കും? ഹരി ദീർഘമായിട്ട് ഉപയോഗിക്കും. അപ്പൊ അവിടെ ഹ്രസ്വമേ പാടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സീതാശബ്ദം എന്ന് പറയുന്നത് എന്താണ്? ദീർഘമാണ്. അത് സംബോധന എങ്ങനെ ഉപയോഗിക്കും? ദീർഘമായിട്ട് ചെയ്യുന്നു. പക്ഷെ അംബാശബ്ദം ദീർഘമാണ്, പക്ഷെ സംബോധനയിൽ എന്താവും? രസം. അതാണ് സൂത്രം അംബാർത്ഥം നദ്യോർ രസോഹ. ഇതൊന്നും ആവശ്യമില്ലാതെ വാശി പിടിക്കാൻ പാടില്ല എന്നാണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു വ്യാഖ്യാത എഴുതിയിട്ടുണ്ട്, ഈ അള്ള എന്ന് പറയുന്നത് ഇവിടുന്ന് അവർ മോഷ്ടിച്ചെടുത്താണ്, അല്ലെങ്കിൽ അവിടെ ഒരു അള്ള വരത്തില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല ആര് മോഷ്ടിച്ചു എന്നുള്ള കാര്യം. എന്തായാലും അമ്മ എന്നുള്ള അർത്ഥത്തിൽ, പ്രത്യേകിച്ചും അത് ദേവി എന്നുള്ള അർത്ഥത്തിൽ ഈ മൂന്ന് ശബ്ദങ്ങളും സംസ്കൃതി ഉപയോഗിക്കും. അമ്പ പിന്നെ സിദ്ധാന്തമതിയിൽ അമ്പാഡ അക്കാല അല്ലാഡ ഇങ്ങനെ മൂന്ന് ശബ്ദങ്ങൾ വേറെയും കൊടുത്തിട്ടുണ്ട്. അതൊന്നും സാധാരണഗതി ഉപയോഗിക്കുന്നില്ല, എവിടെയെങ്കിലുമൊക്കെ അപൂർവമായി എവിടെയെങ്കിലും ഉപയോഗിച്ചിരിക്കുന്നതായിരിക്കും. ഇപ്പൊ അമ്പ ഹർസം വന്നു കഴിഞ്ഞാൽ ഹേ അമ്പ. അപ്പൊ അമ്പ ശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? ഹേ അമ്പയെന്ന് വരുന്നത് പ്രഥമ ദിവചനമാണ്. പ്രഥമ ദിവചനത്തിൽ എങ്ങനെ വരും? അമ്പേ. ഇത് സംബോധനയുടെ കാര്യം പറയാണ്. സംബോധനയിൽ എന്ത് വരും? ഹേ അമ്പ. അമ്പേ എന്ന് പറയുന്നത് പ്രഥമ, അമ്പേന്ന് രൂപമുണ്ട്, അത് വരുന്നത് പ്രഥമ ദിവചനത്തിൽ. സംബോധന വരുമ്പം എങ്ങനെ വരത്തുള്ളത്? സംബോധനയില് പ്രഥമാ ദിവ്യദിനത്തിൽ ഹേ അംബേ എന്ന് വരൂ, ഹേ അംബ എന്ന് വരൂ, അത് സംബോധനയാണല്ലോ. ആ ഇത് സംബുദ്ധിയിലാണ്. സംബുദ്ധിയിൽ ഏത് സൂത്രമാണ്? ഏകവചന. അപ്പൊ ഏകവചനത്തിലാണ് നിയമം. അമ്പാർത്ഥം നദ്യൂർ ഹ്രസ്വ എന്ന് പറയുന്നത് എവിടത്തേക്കാണ്? ഏകവചനത്തിലാണ്. അതുകൊണ്ട് ഹേ അംബ ഹേ അംബേ. ഇപ്പൊ സംബോധനയും സംബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണം, അല്ലെങ്കിൽ അവിടെ കുഴപ്പം വരും. ഇതുപോലെ തന്നെ ഹേ അക്ക ഹേ അല്ല. ആ അള്ള ശബ്ദം എന്ന് പറഞ്ഞാൽ കേട്ടു നിങ്ങളെ കൊണ്ട് അള്ള അള്ള എന്ന് വിളിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞത്. ആകാരാന്ത ശബ്ദങ്ങൾ ഇനി വരുന്നത് ജരാശബ്ദം. അമ്പാർത്ഥം നദ്യോർ ഹർസം വന്നു കഴിഞ്ഞാൽ അത് വരും എം ഹ്രസ്വാദ് സമ്പുദ്ധി ഹേ സമ്പുദ്ധി ലോപിച്ചു. അമ്പാർത്ഥം നദ്യോർ ഹ്രസ്വ ഏം ഹ്രസ്വാദ്. ആ സൂത്രം നേരത്തെ ഒന്നുകൊണ്ട് ഇവിടെ ഒന്നും കൊടുത്തില്ല, എംബ ഹേ അക്ക ഹേ അല്ലാന്ന് മാത്രമാണ്. ജരാശബ്ദം എന്ന് പറയുന്ന ആകാരാന്ത സ്ത്രീലിംഗമാണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അവിടെ പഠിച്ച ദേവശബ്ദമാണ് നിർജ്ജര ശബ്ദം. പക്ഷെ അവിടെ ജര അല്ല നിർജ്ജര, അതുകൊണ്ട് അവിടെ ഏതൊക്കെ വന്നു പരിഭാഷകൾ? പദാംഗാധികാരി തസ്യജ തദന്തസ്യജ നിർദ്ദിശ്യമാനസ്യ ആദേശാഭവന്തി ഏകദേശകൃതം അനന്യ, ഇതെല്ലാം വന്നു. കാരണം അവിടെ ജര അല്ല നിർജ്ജര ശബ്ദമാണ്. അവിടെ ആകാരാന്തമില്ല, പോരത്തിൽ പോരാതെ അവിടെ നീയിരിക്കുകയാണ്. അപ്പൊ തദന്തം വരും. പദാധികാരത്തിനും അംഗാധികാരത്തിനും തദന്തം വരുമെന്ന് പറഞ്ഞു. ജരായ അംഗാധികാരത്തിൽ തദന്ത വിധി വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ജരായല്ല ജരയാണ്. അങ്ങനെ ഒരു പ്രശ്നം വന്നു. ഏകദേശകൃതം അല്ലദേശീയവൃത്തം. അവൻ പറയും പിന്നെ നിർജ്ജരയ്ക്ക് വരുമോ ജരായ്ക്ക് വരുമോ? പറഞ്ഞു നിർദ്ദേശീയ മാനസിക. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല, നേരിട്ട് ജരാശബ്ദമാണ് ആകാരാന്ത ശബ്ദം. അപ്പൊ ജരാശബ്ദത്തിന് എന്ത് വരും? ജരായ ജരസന്യദരസ്യാം. പക്ഷെ അതെവിടെയാ വരുന്നത്? അജാതോ വിഭക്തോ. അജാതി വിഭക്തികൾ പരമിരിക്കുമ്പോഴാണ്. അപ്പൊ ബാക്കിയുള്ളിടത്തെല്ലാം എങ്ങനെ ഇരിക്കും? ജരാ തന്നെ ഇരിക്കും. അപ്പോ ജരാശബ്ദത്തിന് രണ്ട് രൂപങ്ങൾ വരും. അതായത് ജരാശബ്ദത്തിന് ജരസ് വികല്പമായി അജാതികൾ പരമിരിക്കും വരും. അല്ലാത്ത സ്ഥലത്ത് ആ ജരസാദേശം വരത്തില്ല. ഇപ്പൊ ജരാന്നി തന്നെ ഇരിക്കും. അപ്പൊ കേവല ജരാന്നിരിക്കുമ്പം ഇവിടെ സീതാശബ്ദം പോലെ വരും. പക്ഷെ അജാതി വരുമ്പോൾ സൂക്ഷിക്കണം, അവിടെയെല്ലാം ഈ രണ്ട് രൂപം വരും. ഒന്ന് സീതാശബ്ദം പോലെയും മറ്റൊന്ന് ജരസ് വരുമ്പോൾ. ജരസ് വരുമ്പം പരത്തിലിരിക്കുന്നതിനെ കൂട്ടിച്ചേർത്താൽ മതി. അതായത് ജരാ ജരസ് ഔ ജരസൗ, ജരാക്ക് ജരസ് അസുന്നു, ജരസഹ ജരസേ ചതുർത്ഥിയിൽ, ജരസ തൃതീയിൽ, പഞ്ചമിയിൽ, ജരസഹ ജരസഹ ജരസി, എല്ലായിടത്തും പരത്തിലിരിക്കുന്ന വ്യക്തി കൂട്ടിച്ചേർത്താൽ മതി. മറിച്ചാണെങ്കിൽ രൂപങ്ങൾ സീതാശബ്ദം പോലെ വരും, അല്ലെങ്കിൽ രമാശബ്ദം പോലെ വരും. അപ്പൊ എങ്ങനെ പറയും ജരാശബ്ദത്തിന്റെ രൂപങ്ങൾ? വിശേഷ സൂത്രമൊന്നും പഠിക്കാനില്ല, രൂപങ്ങൾ പറഞ്ഞാൽ മതി. ജരാ ആദ്യം എന്താണ്? രമാശബ്ദം പോലെയുള്ള രൂപങ്ങളുടെ ഒന്ന് പറയണം. പിന്നെ അല്ലെങ്കിൽ ആദ്യം ജരസാദേശം, ആദ്യം ജരസാദേശം വരുന്നു. ആദ്യം അജാതി ഭക്തി വരുമ്പോൾ ആദ്യം ജരസാദേശം വരുന്ന രൂപം പറയണം. ജരസാദേശം വരാത്ത പക്ഷത്തിൽ രമാശബ്ദത്തിന്റെ രൂപം പറയണം. ഇപ്പൊ ജര അവിടെ ഹലാദിയാണ്, ഒറ്റ രൂപമേ ഉള്ളൂ. അടുത്തു വരുമ്പം ജരസു ആദ്യം വരും, അല്ലെങ്കിൽ ജരേ സായില്ല. പിന്നെ അടുത്ത് ബഹുവനത്തിൽ ജരസഹ ജരസ് വരുമ്പോ, അല്ലെങ്കിൽ ജരാഹ. സംബോധനയിൽ ജരേ ഹേ ജരസൗ ഹേ ജരേ ഹേ ജരസഹ ഹേ ജരാഹ. ദ്വിതീയയിൽ ജരസ് വരുന്ന പക്ഷത്തിൽ ജരസം ജരസ് അം ജരസാം എന്ന് വരത്തില്ല. പിന്നെയോ ജരസം ജരാം ജരസൗ ജരേ ജരസഹ ജരാഹ. തൃതീയ ഏകവചനത്തിൽ ജരസ ജരയാ യാടാപഹ ജരസ ആ ജരയാ എന്നുള്ള തേസൂത്രം വന്നത് ആങ്ങിച്ചാപ്പഹ യാടാപഹ അല്ല ആങ്ങിച്ചാപ്പഹ ജരയാ അല്ലെങ്കിൽ ജരസ ജരാഭ്യാം. ചതുർത്ഥി ഏകവചനത്തിൽ ജരസേ അല്ലെങ്കിൽ അവിടെ ഏത് വരുന്നു യാടാപഹ വരുന്നു ജരായി ജരാഭ്യാം ജരാഭ്യ. പഞ്ചമി ഏകവചനത്തിൽ ജരസഹ അല്ലെങ്കിൽ ഏ സൂത്രം വന്നു യാടാപഹ ജരായഹ ജരാഭ്യാം ജരാഭ്യ. ഷഷ്ടി ഏകവചനത്തിൽ ജരസഹ ജരായഹ ജരസോഹോ ഏ സൂത്രം ആങ്ങിച്ചാപ്പഹ. പിന്നെ ജരസാം ജരസ് വരുമ്പോ അല്ലെങ്കിൽ ജരാണാം നത്തും വരുമോ വരും. സപ്തമി ഏകവചനത്തിൽ ജരസി അല്ലെങ്കിൽ ജരായാം ജരസോഹോ ജരയോഹോ ജര ജര സു. അപ്പോ ഇതാണ് ഇതിന്റെ ഗുണം. നമുക്ക് പൂർവ്വസൂത്രങ്ങൾ ഓർമ്മയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് രൂപങ്ങൾ സ്വയം മനസ്സുകൊണ്ട് തന്നെ സൃഷ്ടിക്കാം. ഏ സൂത്രങ്ങളാണ് വരുന്നതെന്ന് ഓർത്ത് മനസ്സുകൊണ്ട് രൂപം സൃഷ്ടിച്ചു പോകാം. മനഃപ്പാഠം ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അത് സൂത്രം ഓർമ്മ വേണം, പ്രക്രിയ ഓർമ്മ വേണം, എങ്ങനെയാണ് പുല്ലിങ്ങൽ ചെയ്തതെന്നും അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മളിപ്പോ അങ്ങനെ മനസ്സുകൊണ്ട് രൂപങ്ങൾ സൃഷ്ടിച്ചു പോവുകയാണ്. പക്ഷെ അതിന് പഴയ പ്രക്രിയകൾ അറിഞ്ഞിരുന്നാലേ പറ്റൂ, ഇല്ലെങ്കിൽ നടക്കത്തില്ല.